ഭഗവത്ഗീത 10-ാം അധ്യായം 12-ാം ശ്ലോകം അർജുന ഉവാച യഥോക്താം ഭഗവതോ വിഭൂതിം യോഗം ച ശ്രുത്വാ അർജുന ഉവാച യദാം വിഭൂതിം യോഗം ച എന്ന് ഭഗവാൻ പറഞ്ഞു. എന്റെ വിഭൂതി ഐശ്വര്യം, വിവിധ ഭാവങ്ങൾ, യോഗം, ഐശ്വര്യം, ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ ബാക്കിയുണ്ട് എന്നിങ്ങനെ ഭഗവാനിൽ നിന്ന് കേട്ട് അർജുനൻ ഇവിടെ വീണ്ടും പറയുകയാണ്. ഇവിടെ ഭഗവാനാണ് മോക്ഷപ്രദനായിരിക്കുന്നത്. ജ്ഞാന ദീപേന ഭാസ്വരം, അജീവന്റെ അന്ധകരണത്തിൽ പ്രവേശിച്ച് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ. എന്നിങ്ങനെ ഈശ്വര മഹത്വത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ സ്തുതിച്ച് പറയുന്നതാണ് ഇനി വരുന്ന ഭാഗങ്ങൾ. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. പരം ബ്രഹ്മ പരമാത്മാ, ഞാൻ അങ്ങ് തന്നെയാണ് പരബ്രഹ്മമായിരിക്കുന്നത്, പരമാത്മാവായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. പരം ധാമ പരം തേജ, ധാമശബ്ദത്തിന് ജ്യോതി, തേജസ് എന്നർത്ഥം. ധാമശബ്ദോ ജ്യോതിർവചന, പരം ജ്യോതി എന്നാണ് പരം തേജ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. പവിത്രം പാവനം, പാവനമാക്കുന്നത്, സ്വയം പവിത്രമായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പാവന ശബ്ദം. പരമം പ്രകൃഷ്ടം, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഭഗവാൻ അങ്ങ് തന്നെയാണ്. പുരുഷം ശാശ്വതം നിത്യം, ശാശ്വത പുരുഷൻ, നിത്യപുരുഷനായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. ദിവ്യം ദിവ്യഭവം, ആദിദേവം, ദുലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അലൗകികമായി സ്ഥിതി ചെയ്യുന്നത് അങ്ങ് തന്നെയാണ്. ഈ ലൗകിക നിന്നെല്ലാം മുക്തനായി സ്ഥിതി ചെയ്യുന്നതും അങ്ങ് തന്നെയാണ്. ദിവ്യഭവം, ആദിദേവം, സർവദേവാനാം ആദുഭവം, അനാദികാരണനായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. സർവദേവന്മാർക്കും ആദിയായിരിക്കുന്നത് അജം അങ്ങ്, അജനാണ്, ജനനരഹിതനാണ്, വിഭുവാണ്, സർവവ്യാപിയാണ്. തം ദേവ ജ്യോതിഷാം ജ്യോതി, സർവജ്യോതിസുകൾക്കും ജ്യോതിസായിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. ഇങ്ങനെ ഭഗവാന്റെ മഹത്വത്തെ ധരിച്ചുകൊണ്ട് അർജുനൻ സ്തുതിക്കുകയാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹു സ്വാമിഷയ സർവേ ദേവശ്രീനാരദസ്തഥാ ആസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഈദൃശം ആഹോ, അങ്ങയെക്കുറിച്ച് ഋഷിമാരും മഹാത്മാക്കളൊക്കെ എന്തു പറയുന്നു, കഥയന്തി സ്വാമിഷയോ വസിഷ്ഠാദേ സർവേ അഹു സ്വാമിഷേ സർവേ, സർവ ഋഷിമാരും അങ്ങേ ഇങ്ങനെ പറയുന്നു, സ്തുതിച്ച് പറയുന്നു. ദേവർഷി നാരദസ്തത, ദേവർഷിയായ നാരദനും അങ്ങയെക്കുറിച്ച് പറയുന്നു. അസിതോ ദേവലോ, അസിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവലൻ എന്ന ഋഷി തപ്പിയവമേവ ആഹ, ഇങ്ങനെ തന്നെ പറയുന്നു. ഈ ഋഷിമാരെ കുറിച്ചെല്ലാം ഇവിടെ പറയുന്നത് മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഋഷിമാരെയാണ് ഇവിടെ പറയുന്നത്. മറ്റു ഭാഗങ്ങളും ഇത് ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ അർജുനനെ പോലെയുള്ളവരെല്ലാം കേട്ടിട്ടുള്ള പ്രസിദ്ധരായ ഋഷിമാർ അവരെ കുറിച്ച് പറയുന്നു. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അസിദ്ധൻ എന്നുകൂടി പേരുള്ള ഒരു ദേവല ഋഷിയെ കുറിച്ച്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ്, അസ്മിന്നേവതു ധർമാത്മാ വസതി സ്മ തപോധന, വളരെ തപോധനനായ ഋഷിയുണ്ട്, ഗർഹസ്ഥ്യം ധർമ്മമസ്ഥായ ഹ്യസിതോ ദേവല പുരാസിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ദേവലൻ എന്ന് പറയുന്ന ഒരു ഋഷി ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിച്ച് കഴിഞ്ഞു എന്ന് മറ്റു മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അസിതൻ എന്ന് പറയുന്ന ദേവലൻ എന്ന് പറയുന്നത്. അതുപോലെ വ്യാസസ്ഥ സ്വയം ജീവ ബ്രവീഷ് മേ വ്യാസൻ, കൂടാതെ എന്താണ് സ്വയം ജൈവത്വം ബ്രവീഷിമേ ത്വം മേ ബ്രവീഷി, നീ എന്നോട് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഋഷിമാര് പറയുന്നത് കൂടാതെ സ്വയം നീ ഇപ്പോ ഈ ഉപദേശ സമയത്ത് എന്നോട് നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങ് ആരാധ്യനാണ്, സ്തുത്യനാണ് എന്നിവിടെ അർജുനൻ പറയുകയാണ്. അത് ഇവിടെ ഗീത ഉപദേശത്തിൽ ആവർത്തിച്ച് നേരത്തെയും പറഞ്ഞു മഹാത്മാ. ഇനിയും പറയും ഞാൻ പരമാത്മാവാണ് എന്നിങ്ങനെ. അത് ഗീതയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞ് അനുഗീത ഉപദേശിക്കുന്നുണ്ട്, ഇന്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപദേശിക്കുന്ന ഭാഗം. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് പോലും ഈ തരത്തിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെയും ഗീതോപദേശം ഉണ്ടെങ്കിലും ഞാൻ ഇന്നാരാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് അവിടെ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ഗീതയിലാണ് ഭഗവാൻ സ്വയം അങ്ങനെ തന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തി തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നത്. അതാണ് ഗീതയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാനും കാരണം. മറ്റു പോലീസ് ഗീതകൾ മഹാഭാരതത്തിൽ വളരെയധികം ഉണ്ട്. ഇവിടെ പറയുന്ന ഈ ഉപദേശങ്ങളും മറ്റു ഭാഗങ്ങളിൽ ധാരാളം വരുന്നുണ്ട്. എത്രയോ ഗീതകളുണ്ട്. അനുഗീതയ്ക്കകത്ത് തന്നെ പല ഗീതകളുണ്ട്. ബ്രാഹ്മണ ഗീത എന്നിങ്ങനെ. എന്തിനു മഹാഭാരതത്തിൽ കാമഗീത വരെയുണ്ട്. അത് ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നു കാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയും. പക്ഷെ ഇത്ര അനേകം ഗീതകളുണ്ടെങ്കിലും ഇവിടെയാണ് ഞാൻ എന്റേത് എന്നുള്ള എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു ഭാഗത്തും അത്രയും വ്യക്തമായി പറയുന്നില്ല. അതിനാണ് ഇവിടെ അർജുനൻ ഓർമ്മിപ്പിക്കുന്നത്, സ്വയം ചെയ്വ ബ്രവീഷി, നിന്റെ മഹത്വത്തെ നീ തന്നെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു ഋഷിമാരോ മറ്റുള്ളവരോ പറഞ്ഞറിയേണ്ട ആവശ്യം തന്നെ ഇല്ല. മറ്റുള്ളവരല്ലാതെ ആവർത്തിച്ച് പറയുന്നേ ഉള്ളൂ. അതാണ് ഗീതയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണവും അതാണ്. സ്വയം ഭഗവാൻ വെളിപ്പെടുത്തും. അതാണ് ത്വാം അങ്ങയെ സർവേ ഋഷയ സർവേഷിമാരും ദേവർഷി നാരദ ദേവർഷിയായ നാരദൻ തഥാ അസിതോ ദേവല അസിതൻ എന്നറിയപ്പെടുന്ന ദേവലനും വ്യാസ വ്യാസനും ചെയ്യുക, കൂടാതെ സ്വയം മേ ബ്രവീഷി, നീ സ്വയം എന്നോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിന്റെ മഹത്വത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ സർവം ഏതം ഹൃദം മന്യേ യന്മാം വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിം ദാനവാഹ സർവമിതി സർവമേതത് യഥോക്തം ഋഷിഭി ത്വയാ ച തദ്ദൃതം സത്യമേവ മന്യി. സർവമേതത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യഥോക്തം, എങ്ങനെ ഋഷിഭി ത്വയാ ച, ഋഷിമാർ പറഞ്ഞു നീയും പറഞ്ഞു, ഋഷിമാരും നിന്നെ വെളിപ്പെടുത്തി നീയും നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, ചതൃതം സത്യമേവ മന്യ, അത് ഞാൻ സത്യമെന്ന് തന്നെ കരുതുന്നു. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും അർജുനനില്ല. അങ്ങനെ ഞാൻ ഇപ്പോ പൂർണമായ സത്യമെന്ന് കരുതുന്നു വിശ്വരൂപ ദർശനത്തോടുകൂടി അത് പൂർണ്ണമായും അനുഭവപ്പെടുകയും ചെയ്യുന്നു. അന്യെ ഞാനങ്ങനെ കരുതുന്നു, എൻ മാം പ്രതിപാദസി ഭാഷസി. അതുകൊണ്ട് അങ്ങനോട് എന്തെല്ലാം പറഞ്ഞു ഇതുവരെ, അതെല്ലാം ഞാൻ സത്യമായിട്ട് തന്നെ കരുതുന്നു. ഹേ കേശവ, നഹിതേ തവ ഭഗവൻ വ്യക്തിം പ്രഭുവും വിധുന്ന ദേവാന ദാനവ. അങ്ങയുടെ മഹത്വത്തെ, പ്രഭവത്തെ, വ്യക്തിയെ അങ്ങയെ വ്യക്തമായിട്ട് ഇന്നരാണ് എന്നുള്ള രീതിയിൽ ഈ കാണുന്ന ആൾ ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ ദേവാഹ ദാനവാഹ എന്ന വിധു ദേവന്മാരും ദാനവന്മാരും അറിയുന്നില്ല. അവരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണ് അങ്ങയുടെ മഹത്വം എന്നർത്ഥം. എന്നാലും അങ്ങയുടെ വാക്കിൽ കൂടി ഞാൻ അങ്ങയെ ഏകദേശം മനസ്സിലാക്കി. പരമാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. കേശവാനുകേശ യദ്മാം വദസി, നീ എന്നോട് എന്തെല്ലാം പറയുന്നുവോ ഏത് സർവം ഹൃതം വന്നി, ഇതെല്ലാം ഞാൻ കേട്ടതെല്ലാം ഹൃതം വന്നി, ഞാൻ സത്യമെന്ന് കരുതുന്നു. ഭഗവൻ അല്ലയോ ഭഗവാനെ, തേ വ്യക്തി അങ്ങയുടെ മഹത്വത്തെ ദേവാഹ ദാനവാഹ ചെന്നവിദുഹു ദേവന്മാരും ദാനവന്മാർക്കും കൂടി അറിയാൻ കഴിയുന്നില്ല. സർവം ഏതെന്ന് ഹൃദം മന്യേ എന്മാം വദസി കേശവ, നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവാഹ സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. സ്വയമേവ, അങ്ങ് സ്വയം തന്നെ, യഥത്വം ദേവാദീനാം ആദിരത, അങ്ങ് ദേവാദികൾക്കും കൂടി ആദിയാണ്. അതുകൊണ്ട് അങ്ങ് സ്വയമേവ ആത്മന ആത്മാനം, സ്വയം അങ്ങേ അറിയുന്നു. ജാനാസി, അങ്ങേ മറ്റാരും അറിയുന്നില്ല. അങ്ങറിയുന്നത് പോലെ അങ്ങേ പൂർണ്ണമായും അങ്ങ് മാത്രമേ അറിയുന്നുള്ളൂ. ത്വം നിരതിശയ ജ്ഞാന ഐശ്വര്യ ബലാദിശക്തിമന്ദം ഈശ്വരം, നിരതിശയമായ മറ്റാർക്കും പ്രാപിക്കാൻ കഴിയാത്തതായ, മറ്റൊരിടത്തും കാണാൻ കഴിയാത്തതായ, അതിൽ ന്യൂനതകളില്ലാത്തതായ ജ്ഞാനം ഐശ്വര്യം ബലം തുടങ്ങിയ ശക്തിമന്ദം, നിരവധി ശക്തിവിശേഷങ്ങളോടുകൂടിയ ഈശ്വരം, ഈശ്വരനാണ് അങ്ങ്. സർവൈശ്വര്യങ്ങളോടുകൂടിയവനാണ്, പുരുഷോത്തമനാണ്. ഭൂതാനി ഭാവയതീതി ഭൂതഭാവ, അങ്ങാണ് ഈ സർവ പ്രാണികളെയും സൃഷ്ടിക്കുന്നതുകൊണ്ട് ഭൂതഭാവനാണ്. ഹേ ഭൂതഭാവന ഭൂദേശ ഭൂതാനാം ഈശിത, സർവ ഭൂതങ്ങളുടെയും പ്രാണികളുടെയും നിയന്താവായിരിക്കുന്നത് അങ്ങാണ്. ഹേ ദേവദേവ, ദേവന്മാർക്കെല്ലാം ദേവനായവനെ, ജഗത്പതേ, ജഗത്തിന് പതിയായിരിക്കുന്നു, ജഗത്തിന് പിതാവായിരിക്കുന്നവൻ. അങ്ങനെ അർജുനന് ഇവിടെ സ്തുതിച്ചിട്ടും മതി വരാത്ത രീതിയിൽ അർജുനൻ സ്തുതിക്കുകയാണ്. അത് ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലാക്കിയതുകൊണ്ട് അർജുനൻ അറിയാസ്വദിച്ചു പോവുകയാണ്. പുരുഷോത്തമ അല്ലയോ പുരുഷോത്തമത്വം, അങ്ങ് സ്വയമേവ ആത്മന ആത്മാനം വേത്തി, അങ്ങ് അങ്ങനെ മറ്റാരും അറിയുന്നില്ല. സ്വയമേവ, സ്വയം തന്നെ ആത്മന ആത്മാനം വേദ്ധ, അങ്ങ് അങ്ങേ അറിയുന്നു, തന്നാൽ തന്നെ അറിയുന്നു. ഭൂതഭാവന, ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവനെ, ഭൂതേശ ഭൂതങ്ങൾക്കെല്ലാം ഈശനായിരിക്കുന്നവനെ, ദേവദേവ ദേവന്മാർക്കെല്ലാം ദേവനായിരിക്കുന്നവനെ, ജഗത്പതി ഈ ജഗത്തിന് നാഥനായിരിക്കുന്നവനെ എന്നിങ്ങനെ സ്തുതിക്കുന്നു. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. വക്തും അർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി വക്തുമിതി വക്തും കഥയിതും അർഹസ്യ ശേഷേണ. അന്ന് തന്നെ ഇത് പൂർണ്ണമായും പറയണം. എന്താണ് ദിവ്യാഹ്യ ആത്മവിഭൂതയ, ആത്മവിഭൂതികൾ, അങ്ങയുടെ വിഭൂതികൾ, വിവിധ ഭൂതയ, നാനാഭൂതാനി രൂപാണി, അതാണ് വിഭൂതി, നാനാരൂപങ്ങൾ അങ്ങയുടെ ശ്രദ്ധേയമായ ആരാധ്യമായിരിക്കുന്ന നാനാരൂപങ്ങൾ. ആത്മനോ വിഭൂതയ യാഹത്താഹ വക്തുമർഹസി, അത് അങ്ങ് തന്നെ പറയണം. യാഭീർ അനന്താഭി വിഭൂതിഭി ഏഹി നിയമന വിശേഷൈഹി യുക്തഹ ഇമാൻ യാഭിർവിഭൂതി ആത്മനോ മഹാത്മ്യവിസ്തരൈഹി ഇമാൻ ലോകാൻ ത്വം വ്യാപ്യ തിഷ്ഠസി. ഈ വിഭൂതികളെക്കൊണ്ട്, വിവിധ ഭാവങ്ങളെക്കൊണ്ട്, ശ്രേഷ്ഠങ്ങളായ വിവിധ രൂപങ്ങളെക്കൊണ്ട്, ഈ ശ്രദ്ധേയങ്ങളായിരിക്കുന്ന വിവിധ രൂപങ്ങളെക്കൊണ്ട് ആത്മനഃ മഹാത്മ്യവിസ്തരൈഹി, അങ്ങയുടെ വിപുലമായ മഹാത്മ്യം ആണോ, ഇമാം ലോകാൻ ത്വം വ്യാപ്യ തിഷ്ഠസി, ഈ ലോകത്തെല്ലാം അങ്ങ് വ്യാപിച്ചു നിൽക്കുന്നു, പറയും നിയന്ത്രിത്വേന നിയന്താവായി അന്തപ്രവിഷ്ട സ്വസ്ഥ ജനാന സർവജനങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവരെല്ലാം ശാസിക്കുന്നവനായി അന്തരോയമേരി എന്നുള്ള ശ്രുതി പറയും. അന്തര്യാമി അമൃത അന്തര്യാമിയായിരിക്കുന്നു, ഉള്ളിലിരുന്നുകൊണ്ട് സർവത്തെയും നിയന്ത്രിക്കുന്നു. വ്യാപ്യതിഷ്ഠതി വ്യാപ്യ നാരായണ സ്ഥിത, ഇങ്ങനെ പലതരത്തിലും പറയും. അങ്ങനെ സ്ഥിതി ചെയ്യുന്നവനായ അങ്ങയുടെ വിഭൂതി, വിപൂർവത്തിലുള്ള ഭവതിയാണ് വിഭൂതി. വിവിധ രൂപങ്ങൾ, ജഗത്തിനെ നിയമനം ചെയ്യുന്നവ, ജഗത്തിൽ പ്രാധാന്യമുള്ളവ, ഐശ്വര്യങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥമുണ്ട്. അത് ഏതാണെന്ന് അങ്ങ് തന്നെ പറയണം. യോഗത്തെക്കുറിച്ചും ചോദിക്കും, ആ യോഗത്തെക്കുറിച്ചും വിഭൂതികളെക്കുറിച്ചും. അവസാനം ആ വിഭൂതിയെക്കുറിച്ച് പറഞ്ഞ് യോഗത്തെക്കുറിച്ചും പറയും. ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്നും മറ്റും തന്റെ യോഗത്തെക്കുറിച്ച് പറയും. അപൂർവമായ ഈ പ്രപഞ്ചത്തെ യോജിപ്പിച്ചു നിർത്തുന്ന ഘടനാ സാമർഥ്യം, ആ യോഗം, അതിനെക്കുറിച്ചും പറയും. വിവിധ ഭാവങ്ങളെക്കുറിച്ചും പറയും. ആ വിഭൂതികളെന്ന് പറയുന്നത് എന്താണെന്നടുത്ത്, ആ വിഭൂതികളെ പ്രത്യേകിച്ച് പറയുന്നത് എന്തിനു വേണ്ടി, എങ്ങനെയാണത്, അതിൽ പറയുന്ന എന്റെ വിഭൂതികൾക്ക് അത് അനന്തമാണ്, അവസാനമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നടുത്ത് അർജുനന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ വെളിപ്പെടും. പക്ഷെ അതെല്ലാം എന്താണ്, ദിവ്യങ്ങളാണ്. സാധാരണ ലൗകികമെന്ന് നമുക്ക് തോന്നുന്ന പലതും, അലൗകികങ്ങളായിരിക്കുന്ന പലതും എല്ലാം വിഭൂതികളുടെ കൂട്ടത്തിൽ പറയും. പക്ഷെ അതെല്ലാം എന്താണ്, ദിവ്യങ്ങളാണ്. ദിവ്യാഹി ആത്മവിഭൂതയ എന്ന് പറയുന്നു. യാഭിഹി വിഭൂതിഭി, ഏത് വിഭൂതികളെ കൊണ്ടാണോ ഇമാൻ ലോകാൻ ത്വം വ്യാപ്യ തിഷ്ഠസി, ഈ ലോകങ്ങളെല്ലാം നീ വ്യാപിച്ച് നിലനിൽക്കുന്നത്. ദിവ്യാഹി ആത്മവിഭൂതയ, ദിവ്യങ്ങളായിരിക്കുന്ന ആത്മവിഭൂതികളെ അശേഷേണ വക്തും അർഹസി എന്ന് പൂർണമായും പറയണം. വക്തും അർഹസ്യ ശേഷേണ ദിവ്യാഹ്യ ആത്മവിഭൂതയ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാൻ ത്വം വ്യാപ്യ തിഷ്ഠസി. ആ വിഭൂതികളെ അറിയുന്നുണ്ടെന്നാണ് പ്രയോജനം. അത് പറയുന്നു, കഥം വിദ്യാം അഹം യോഗിൻ ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവന്മയ കഥം കഥം വിദ്യാം വിജാനീയാം അഹം ഹേ യോഗിൻ ത്വം സദാ പരിചിന്തയൻ. എനിക്കങ്ങേ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കാം, എങ്ങനെ എനിക്കങ്ങനെ അറിയാൻ പറ്റും? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക, ഉപാസിക്കുക, ഏതേതെല്ലാം ഭാവങ്ങളെല്ലാം അങ്ങേ ഉപാസിക്കാൻ പറ്റും. ഹേ യോഗിൻ, അനന്തമായ യോഗ മഹിമയോടുകൂടിയവനാണ് അങ്ങ്. അങ്ങേ എനിക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? കേഷുജ ഭാവേഷു വസ്തുഷു ചിന്തിയോസി, ഏതേതെല്ലാം ഭാവങ്ങളിൽ അങ്ങേ ധ്യാനിക്കാൻ കഴിയും? ഏതേതെല്ലാം വസ്തുക്കളെ രൂപങ്ങളിൽ ധ്യേയോസി ഭഗവന്മയ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിഭൂതികളെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ പറയുന്നത്. കാരണം ഈശ്വരൻ വിഭൂതി വിഭിന്ന ഭാവങ്ങളിൽ പ്രത്യക്ഷമായിരിക്കുന്നു. ആർക്ക്? ഭക്തൻ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന ഏതൊക്കെ ഭാവങ്ങളാണ്? ഈശ്വരൻ ജഗത് ശരീരനെന്നാണ്, ജഗത്താകുന്ന ശരീരത്തെ ധരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ശ്രദ്ധേയമായിരിക്കുന്ന ഭാവങ്ങൾ, ആ ഭാവങ്ങളിൽ ഈശ്വരനെ ചിന്തിക്കണം ഉപാസകന് ഭക്തന്. അതിൽ എണ്ണിപ്പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവയെ പറയുന്നതിന് എന്താണ്? ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലത് ലൗകികമായി പ്രസിദ്ധമായിരിക്കണം, അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ പ്രസിദ്ധമായിരിക്കണം. അങ്ങനെ രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഋഷീണാമപ്യഹം വ്യാസ്, ഋഷിമാരിൽ ഞാൻ വ്യാസനാണെന്ന് പറയുന്നു. അത് പുരാണപ്രസിദ്ധമാണ്, ഇതിഹാസത്തിൽ പ്രസിദ്ധമായിരിക്കുകയാണ്. ഇത് ഉപദേശിക്കുന്ന സമയത്ത് ഇവിടെ അർജുനനെ പോലെയുള്ള ഒരു ശ്രോതാവ് സംസ്കാരം അനുസരിച്ചു, അർജുനനെ പോലെയുള്ള ഒരാളിന് ഇതിഹാസ പുരാണാദികൾ അതിൽ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള ആളാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കപ്പെടും കാര്യങ്ങൾ, അത് തന്റെ ഭാവങ്ങളായി പറയുക. അതുപോലെ തന്നെ ലൗകികമായി ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അതും തന്റെ ഭാവമാണെന്ന് പറയുക. പ്രാപഞ്ചികമായി പ്രധാനപ്പെട്ട നക്ഷത്രാണാം അഹം ശശി എന്ന് പറയും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രാപഞ്ചിക ഭാവങ്ങൾ, അങ്ങനെ ഓരോ ഭാവങ്ങളെ, അത് പൗരാണികമാകാം, ലൗകികമാകാം, അല്ലെങ്കിൽ പ്രാപഞ്ചികമാകാം. പ്രാപഞ്ചികം എന്ന് പറയുമ്പോൾ പ്രപഞ്ച ഘടകങ്ങളാകാം. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതായ ഓരോ ഭാവങ്ങളിലും ഈശ്വരീയത പ്രകടമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ഐശ്വര്യം, ഒരു മഹത്വം പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാംശമുണ്ട്. അത് ധർമ്മമോ അധർമ്മമോ നന്മയോ തിന്മയോ എന്നുള്ള രീതിയിലല്ല, ഒരു വൈശിഷ്ട്യം, ഒരു മഹത്വം പ്രകടമാകുന്ന ഭാഗങ്ങളിലെല്ലാം ഈശ്വരീയതയാണ് പ്രകടമാകുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുന്നത്. അത് ആ ശ്രോതാവിന്റെ സംസ്കാരമനുസരിച്ച്, അർജുനനെ പോലെയുള്ള ശ്രോതാക്കളുടെ സംസ്കാരമനുസരിച്ച് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും പ്രസിദ്ധമായിരിക്കുന്ന കഥാപാത്രങ്ങളെ ഇവിടെ വിഭൂതികളായി അവതരിപ്പിക്കുകയാണ്. അവരിലൂടെയെല്ലാം ഈശ്വരനെ തന്നെ ധ്യാനിക്കാം, അവരെ സ്മരിക്കുന്നത് ഈശ്വരസ്മരണ തന്നെയാണ് എന്നിങ്ങനെ. കേഷു കേഷുജ ഭാവേഷ് വസ്തുഷു, അതാണ് വസ്തുഷു എന്ന് പറയുന്നത്. ഏതെല്ലാം വസ്തുക്കൾ ചിന്തനായിരിക്കുന്നു, ധ്യേയനായിരിക്കുന്നു, ഭഗവാനെ നിനക്ക് സ്മരിക്കാൻ കഴിയുന്നു എന്നാണ്. അപ്പൊ ചില ഭാവങ്ങളിൽ കുറിച്ച് അറിയുമ്പോൾ, സ്മരിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് എന്താണോ? ഈശ്വരന്റെ മഹത്വമാണ്. അതുകൊണ്ട് അത്തരം ഭാവങ്ങൾ ഇവിടെ കാണിക്കുന്നു. അത് പലതും നമുക്ക് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ പരിചയമില്ലാത്തതായിരിക്കും, പക്ഷെ അന്നത് പ്രസിദ്ധമായിരുന്നവയാണ് ഇവിടെ പറയുന്നത്. ലൗകികമായി പ്രസിദ്ധമല്ലെങ്കിൽ പൗരാണികമായി പ്രസിദ്ധമായിരുന്ന കാര്യങ്ങൾ. യോഗിൻ അല്ലയോ യോഗിൻ, ത്വാം സദാ പരിചിന്തയൻ, അങ്ങേ സദാ ധ്യാനിക്കുന്നവനായി അഹം കഥം വിദ്യാം, ഞാൻ അങ്ങേ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഏത് ഭാവങ്ങളിലാണ് ഉപാസിക്കേണ്ടത്? ഭഗവൻ മയ കേഷു കേഷുജ ഭാവേഷു, ഏതേതെല്ലാം രൂപങ്ങളിൽ ചിന്തിഹാസി അങ്ങ് ചിന്തനീയനായിരിക്കുന്നു, അങ്ങേ ചിന്തിക്കാൻ കഴിയും. കഥം വിദ്യാം അഹം യോഗിൻ ത്വം സദാ പരിചിന്തയൻ കേഷു കേഷു ജ ഭാവേഷു ചിന്തയോസി ഭഗവന്മയാ വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ജഗനർദന ഭൂയ കഥയ തൃപ്തൃഹി ശൃണോതോ നാസ്തി മേ മൃതം വിസ്തരേണ ആത്മനോ യോഗം യോഗ ഐശ്വര്യ ശക്തി വിശേഷം. അങ്ങയുടെ യോഗത്തെയും നേരത്തെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതാം വിഭൂതിം യോഗം ച, അത് കേട്ടുകൊണ്ട് അതിന്റെ സ്മരണയിലാണ് അർജുനൻ വീണ്ടും അത് ആവശ്യപ്പെടുന്നത്. ആ യോഗത്തെയും യോഗ ഐശ്വര്യ ശക്തി വിശേഷം വിഭൂതിം ച വിസ്തരം ധ്യേയ പദാർത്ഥാനാം, ഏതേതെല്ലാം അലൗകികമായ ദിവ്യമായ ഭാവങ്ങളിലാണോ അങ്ങയെ ധ്യാനിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രസിദ്ധമായ ഭാവങ്ങളിലാണ്, ഹേ ജനാർദ്ദന അല്ലയോ ജനാർദ്ദന. ജനാർദ്ദന ശബ്ദം എന്താണെന്നുള്ളത് പറയുന്നു അതിന്റെ വ്യാകരണം. അർദ്ധതേർ ഗതികർമ്മണോ രൂപം, അർദ്ധ ധാതു. അർദ്ധധാതുവിന് ഗതികർമ്മം ഗതി അർത്ഥമാണ്. അർദ്ധഗതിഹിംസായ എന്ന് പറയുന്ന ധാതുവാണ്. അതിൽ നിന്നാണ് അർദ്ധന ശബ്ദം ഉണ്ടാകുന്നത്. രൂപം, ജനങ്ങളെ അർദ്ധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസുരാണാം ദേവപ്രതിപക്ഷ ഭൂതാനാം ജനകാനാം നരകാദിഗമയിതൃത്വ ജനാർദ്ദന. അസുരന്മാര് എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഷ്ടന്മാര്. ദേവപ്രതിപക്ഷ ഭൂതാനാം, ദേവന്മാർക്ക് പ്രതിപക്ഷം, ശത്രുക്കളായിരിക്കുന്ന ജനങ്ങൾക്ക്. നരകാദിഗമയിതൃത്വ, നരകാദികളെ പ്രാപിപ്പിക്കുന്നവർ, അവരുടെ കർമ്മങ്ങളനുസരിച്ച് നരകാദി ഫലങ്ങളെ അവർക്ക് നൽകുന്നവൻ ആണ് ജനാർദ്ദനൻ. കർമ്മഫലദാതാവാണ് ഭഗവാൻ. അപ്പൊ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുന്നു? അവരെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് ജനാർദ്ദനൻ എന്ന് പേര് വന്നു. അഭ്യുദയ നിശ്രേയസ പുരുഷാർത്ഥ പ്രയോജനം സർവേർ ജനേർ യാച്ചിതേരിവ, അതിനു തന്നെ ജനാർദ്ദന എന്ന് പറയുന്നതിന് വേറൊരർത്ഥവും പറയാം. എന്താണോ അഭ്യുദയം നിശ്രേയസം ആയിട്ടുള്ള പുരുഷാർത്ഥ പ്രയോജനം. അഭ്യുദയവും നിശ്രേയസുമാണ് പുരുഷാർത്ഥം. അത് സർവേഹി ജനേഹി യാച്ചിതേ, അങ്ങനെ സർവ്വജനങ്ങൾ ഈ പുരുഷാർത്ഥത്തെ ആരോടാണോ യാചിക്കുന്നത് അവൻ ജനാർദ്ദനനായി. രണ്ടും ഈ അർദ്ധധാതുവിൽ നിന്ന് ഈ രണ്ടർത്ഥവും വരാം. പുരുഷാർത്ഥങ്ങൾ ആരോടാണോ യാചിക്കുന്നത് അവൻ ജനാർദ്ദനൻ. ഭൂയഹ പൂർവമുക്തമപി, മുമ്പ് ഏഴാം അധ്യായത്തിൽ പറഞ്ഞു, ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞു വിഭൂതികളെ കുറിച്ച്. പക്ഷെ അവിടെ വിസ്തരിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് പറയുന്നു പൂർവമുക്തമപി, മുമ്പ് പറഞ്ഞെങ്കിലും തൃപ്തൃഹി പരിദോഷോ യസ്മാ നാസ്തി ശൃണ്വതോ നാസ്തി തൃപ്തി, എനിക്ക് സന്തോഷം വരുന്നില്ല. യസ്മാ നാസ്തി മേ ശൃണ്വത ത്വന്മുഖനിസൃത വാക്യാമൃതം, നിന്റെ മുഖത്തിൽ നിന്നും നിസ്സൃതമായ പുറപ്പെട്ടതായി വാക്യാമൃതം കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല, വീണ്ടും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിസ്തരിച്ച് അങ്ങയുടെ ആ യോഗത്തെയും വിഭൂതിയെയും അങ്ങയുടെ വൈഭവത്തെയും അങ്ങ് വിസ്തരിച്ച് പറയണം. അങ്ങയുടെ മഹത്വത്തെ എനിക്ക് കൂടുതൽ കേൾക്കണം എന്നാണ്. ജനാർദ്ദന അല്ലയോ ജനാർദ്ദന, ആത്മനഹ അങ്ങയുടെ യോഗം വിഭൂതിഞ്ച, യോഗത്തെയും വിഭൂതിയെയും വിസ്തരേണ വിസ്തരിച്ച് ഭൂയ കഥയ വീണ്ടും പറയൂ. അമൃതം ശൃണ്ണുത, അങ്ങയുടെ അമൃത വാക്യത്തെ ശ്രവിക്കുന്ന എനിക്ക് തൃപ്തി നാസ്തി മേ തൃപ്തി നാസ്തി ഹി, എന്തുകൊണ്ടെന്നാൽ മേ തൃപ്തി നാസ്തി, എനിക്ക് തൃപ്തി വരുന്നില്ല, മതി വരുന്നില്ല. അതുകൊണ്ട് അങ്ങ് വീണ്ടും അങ്ങയുടെ ആ വൈഭവങ്ങളെ ഒന്നുകൂടി വെളിപ്പെടുത്തണം എന്നാണ്. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ജനാർദ്ദന ഭൂയ കഥയ തൃപ്തൃഹി ശൃണുതോ നാസ്തി മേ മൃതം. ശ്രീഭഗവാൻ വാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത ഒരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഇവിടെ പറയുന്നു ഹന്ത ഇദാനീം ഇപ്പോൾ തേ ദിവ്യ ദിവിഭവ ആത്മവിഭൂതയ എന്റെ വിഭൂതികൾ ആത്മനോ മമ വിഭൂതയോ യഥാഹ കഥയിഷ്യാമി അത് ഞാൻ പറയാം. എത്തിയത് പ്രാധാന്യത അതാണ് ഇവിടെ വിഭൂതികളെ പറയുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണ് പ്രാധാന്യമുള്ളതിനെ പറയുക. പ്രാധാന്യമുള്ളതെന്ന് പറയുമ്പോൾ അർജുനന് കേൾക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നതല്ല, അതല്ല എന്റെ വിഭൂതികളാണ്. അതുകൊണ്ടാണ് പറയുക എന്താണ് ദ്യൂതം ചലയതാമസ്മി. എന്താണ് ദ്യൂതം ചൂത് അത് ഞാനാണെന്ന് പറയും. അപ്പോ ചിന്തിക്കുക അതെന്താ വിഭൂതിയാകുന്നത്? ചൂത് ചൂത് കളിക്കുക ചൂതെന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ടല്ല പറയുന്നത്. പക്ഷേ ഈശ്വരൻ എന്താണ്? ജഗത് ശരീരനാണ്. ജഗത്തെന്ന് പറയുന്ന ഈശ്വരന്റെ വിഭൂതിയാണ്. ജഗത്തിന്റെ സർവവും ജഗത്തിന്റെ സർവാംശങ്ങളും ഈശ്വരന്റെ വിഭൂതിയാണ്. പിന്നെ പ്രത്യേകിച്ച് അടുത്ത് പറയും എന്താണ്? ഇതിനൊരു അവസാനമില്ല പറയാൻ, സർവവും എന്റെ വിഭൂതിയാണ്. എന്നാലും അർജുനനിവിടെ ആവശ്യപ്പെടുന്നു വിഭൂതികളെ കുറിച്ച് പറയാൻ. മുമ്പ് കുറച്ച് പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ പറയുന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണമല്ലോ. അതിനോട് പറഞ്ഞു പ്രാധാന്യത. അർജുനൻ മുഖ്യമായി കരുതുന്ന പ്രധാനമെന്ന് കരുതുന്നതിനെല്ലാം എടുത്തു പറയും. ചൂത് അത് ക്ഷത്രിയനാണ്, രാജാവിന് മുഖ്യമായൊരു കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ദൃഷ്ടിയിലത് മുഖ്യമായിരിക്കത്തില്ല, പക്ഷെ അന്ന് ദൃഷ്ടിയിൽ അതാണ് പറഞ്ഞ് ലൗകികമായ ചില കാര്യങ്ങൾ, പ്രാപഞ്ചികമായ കാര്യങ്ങൾ, ഇനി വൈദികമോ പൗരാണികമോ ഐതിഹാസികമായിട്ടുള്ള കാര്യങ്ങളും എവിടെയെല്ലാം ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുണ്ടോ അതിനെല്ലാം എടുത്ത് പറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് അപ്രധാനമെന്ന് തോന്നുന്നതും നമുക്ക് ലൗകികമെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾ കൂടി ഇവിടെ അർജുനന്റെ ദൃഷ്ടി അവലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശ്രോതാവിന്റെ ദൃഷ്ടി അവലംബിച്ചുകൊണ്ട് അതിനെ എടുത്തു പറയുന്നു. അത് ഞാനാണ് ശലേദാം ദ്യൂതം അത് ഞാനാണ്, അങ്ങനെ ഓരോന്നും. അതിനുമെല്ലാം എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു പ്രാധാന്യത. വിഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണ്? പ്രധാനപ്പെട്ടത് എന്തോ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ആരാ പ്രധാനമാണ് സ്വീകരിക്കുന്നത്? കേൾക്കുന്നവൻ. അവന് പ്രധാനമെന്ന് തോന്നുന്നത് എന്തായാലും അത് നമ്മളെപ്പോലെയുള്ള ശ്രോതാക്കളെ സംബന്ധിച്ച് നല്ലതായാലും ചീത്തയായാലും. ധർമാവിരുദ്ധോ കാമോസ്മി, കാമവും ഞാനാണെന്ന് പറയും. അപ്പോൾ വിവേക വൈരാഗ്യങ്ങളൊക്കെ ഉള്ളവർ കാമം നിഷിദ്ധമാണ്, പക്ഷെ പറയുന്നു അത് ഞാനാണ്. അപ്പൊ എവിടെ പ്രാധാന്യമുണ്ടോ അതിനെ വിഭൂതിയായിട്ടെടുത്ത് കാണിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം എന്ത് വരുന്നു? എന്നെ ആ ഭാവത്തിലെല്ലാം രൂപത്തിലെല്ലാം പ്രകടമായിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് നിനക്ക് ധരിക്കാം. അതിൽ നിനക്ക് ഉപാസ്യമായി തോന്നുന്നതിനെല്ലാം ഉപാസ്യമായി സ്വീകരിക്കാം. അവൾ പറയുന്നു എത്രയെത്ര പ്രധാന യായ വിഭൂതി, ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ടതായ വിഭൂതികൾ താം താം പ്രധാന പ്രാധാന്യത കഥയിഷ്യാമി അഹം കുരുശ്രേഷ്ഠ. അതുകൊണ്ട് സാധാരണ വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുന്നു, ഇതിന് സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണ്, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഉണ്ട് പ്രധാനപ്പെട്ടതായിട്ട്? ഇവിടെ പറഞ്ഞതിലും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പലതും ഉണ്ടല്ലോ, ഭഗവാൻ എന്തുകൊണ്ടാണെന്നും പറഞ്ഞില്ല. ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ കേൾക്കുന്നവനത് ശ്രേഷ്ഠമായി തോന്നണം. അർജുനന് ശ്രേഷ്ഠമാണെന്ന് തോന്നുന്നത് അർജുനന്റെ എന്താണ് ഇതിഹാസം പുരാണം തുടങ്ങിയവരുള്ള അറിവ്, അറിവിലൂടെ അർജുനൻ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അതിനെടുത്ത് പറയുന്നു. അശേഷദസ്തു, ഇനി എല്ലാം പറയാമെന്ന് കരുതിയാലോ? പറയുന്നു വർഷശതേനാവി നശക്യ വക്തം. വർഷശതം കൊണ്ട് പോലും, എന്ന് വെച്ചാൽ അനന്തമായ കാലം കൊണ്ട് പോലും വക്തം നശക്യ. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം ആ സകലം തന്നെ ഈശ്വരന്റെ വിഭൂതിയാണ്. അത് ഓരോന്നും എടുത്തു പറയേണ്ടി വന്നാൽ അനന്തകാലം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. ഇതോ നസ്ത്യന്തു വിസ്തരസ്യമേമോ വിഭൂതിന, എന്റെ വിഭൂതിയുടെ വിപുലത അത് അനന്തമാണ്. ഓരോന്നിനെയും അങ്ങനെ എടുത്തു പറയാൻ കഴിയത്തില്ല. എന്നാലും ശ്രദ്ധിക്കുന്ന ചില ഭാഗങ്ങൾ അത് പറയുന്നു. അതിനെ നീ ധരിക്കുക എന്നാണ്. അതുകൊണ്ട് അവസാനം പറയും യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതം എന്ന് പറഞ്ഞ് പൊതുവായി പറയും. ഇവിടെ എവിടെയെല്ലാം എന്തെങ്കിലും പ്രാധാന്യത, എന്തെങ്കിലും വിശേഷത കണ്ടാൽ അത് ലൗകികമോ അലൗകികമോ ആയിക്കൊള്ളട്ടെ, പ്രാപഞ്ചികമോ ദിവ്യമോ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിനക്ക് അത് എന്റെ തന്നെ ഒരു വിശിഷ്ടമായ ഭാവമായി സ്വീകരിക്കാം. വിഭൂതി വിശിഷ്ടമായ ഭാവം, സാധാരണ ഭാവങ്ങളിൽ നിന്നും സാധാരണ വസ്തുക്കളിൽ നിന്നും ഭിന്നമായിരിക്കുന്നു, ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഭാവം എന്ന് നീ സ്വീകരിക്കുക എന്നാണ്. അതാണ് വിഭൂതികളവിടെ എണ്ണിപ്പറയുന്നതിന്റെ മാനദണ്ഡം. കുരുശ്രേഷ്ഠ നീ അർജുന ഹന്ത ഇദാനി ആത്മാ ദിവ്യ ആത്മവിഭൂതയ, ദിവ്യങ്ങളായിരിക്കുന്ന എന്റെ വിഭൂതികളെ തേ കഥേഷ്യാമി നിന്നോട് പറയാം. മേ എന്റെ ആ വിഭൂതികൾക്ക് അവരുടെ വിസ്തരസ്യ അതിന്റെ വൈകുല്യത്തിന് അന്തഹനാസ്തി അവസാനമില്ല, അതനന്തമാണ്. പ്രാധാന്യത കഥേഷ്യാമി എന്നാണ്. പ്രാധാന്യമനുസരിച്ച് പ്രധാനപ്പെട്ടത് ഏതെന്ന് നീ കരുതുന്നു അതനുസരിച്ച് ഞാൻ പറയാം. നിനക്ക് ശ്രേഷ്ഠമെന്ന് തോന്നുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് ഇതിനെല്ലാം എടുത്തു പറഞ്ഞു, എന്തുകൊണ്ട് മറ്റുള്ളതിനെ പറഞ്ഞില്ല എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരുശ്രേഷ്ഠ നസ്ത്യന്തോ വിസ്തരസ്യമേ. അടുത്ത വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിഷ്ടമധ്യം ച ഭൂതാനാം അന്തയേവ ച തത്ര പ്രഥമമേവ താവശ്രു. ആ വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ ഇന്നതിന്നതെല്ലാം എന്റെ വിഭൂതിയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളതൊന്നും വിഭൂതി അല്ലാതായിപ്പോവും. ഇതിന് മുമ്പ് ഈശ്വരന്റെ ആ സർവാത്മഭാവത്തെ പരിമിതപ്പെടുത്തുകയാണോ ഈ വിഭൂതികളുടെ വർണ്ണനയിലൂടെ ചെയ്യുന്നതെന്ന് സംശയം തോന്നാം. അതുകൊണ്ട് പറയുന്നു അഹം ആത്മാ പ്രത്യേകാത്മാ. ഞാൻ ആദ്യമായി പറയാം എന്താണ് എന്റെ വിഭൂതി എന്താണോ, ഞാൻ തന്നെയാണ് സർവവും. അപ്പോ ഓരോന്നിനെയും പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്നതിന് മുമ്പായി പറയുന്നു ഞാൻ പ്രത്യേകാത്മാവായിരിക്കുന്നു, സർവരുടെയും ആന്തരികമായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്നത് ഞാൻ തന്നെ അഹമാത്മാ പ്രത്യേകാത്മാവായിരിക്കുന്നു. ഗുഡാകേശ ഗുഡാക നിദ്ര തസ്യാഹിശു ഗുഡാകേശ. ഗുഡാക എന്ന് പറഞ്ഞാൽ നിദ്ര, അതിന്റെ ഈശ്വരൻ എന്നുവെച്ചാൽ അതിനെ അധീനനാക്കിയവൻ, നിദ്രയെ ജയിച്ചവൻ, നിദ്രയെ സ്വാധീനമാക്കിയവൻ. നിദ്രയെ സ്വാധീനമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിദ്ര വരികയും പോവുകയും ചെയ്യുക, അതാണ് നിദ്രയിലുള്ള സ്വാധീനം, മനസ്സിന്റെ ജയം. അതാണ് ഗുഡാകേശൻ ജിതനിദ്ര, ആലസ്യമില്ലാത്തവനെന്നും അർത്ഥമുണ്ട്. ഗുഡാകേശ അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. ഗുഡ എന്ന് വെച്ചാൽ ചുരുണ്ട, കേശ തലമുടിയുള്ളവൻ. അർജുനൻ സുന്ദരനാണ്, അതുകൊണ്ട് അർജുനനെ ഗുഡാകേശൻ എന്ന് പറയുന്നു, മനോഹരമായ ചുരുണ്ട മുടിയുള്ളവൻ. അങ്ങനെയും പറയുന്നുണ്ട് ജിതനിദ്ര ആലസ്യമില്ലാത്തവൻ, എല്ലാം നിശ്രദ്ധിച്ച് കേൾക്കുന്നു, ഉറക്കം വരുന്നില്ല, ഓർമ്മിപ്പിക്കുകയാണ്. ഖനകേശൈതിവ, സമൃദ്ധമായ തലമുടിയുള്ളവൻ, സൗന്ദര്യത്തിന്റെ ലക്ഷണമായി പറയും. സർവഭൂതാശേഷ്ഠിത, ഞാൻ ആത്മാവെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള ആത്മാവ് പറയുന്നു? സർവഭൂതാശേഷ്ഠിത, സർവപ്രാണിയുടെയും ആശയം അന്തഃകരണം മനസ്സ് അതിൽ സ്ഥിതി ചെയ്യുന്നവൻ. സർവേഷാം ഭൂതാനാം ആശയെ അന്തർഹൃദിസ്ഥിതോ, അന്തർഹൃദയത്തിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൻ. അഹമാത്മാ പ്രത്യേകാത്മാ നിത്യം ദേഹ, ഞാൻ പ്രത്യേകാത്മാവായിരിക്കുന്നു. ആ തരത്തിൽ സദാ ധ്യേയനായിരിക്കുന്നു, എന്നെ ധ്യാനിക്കേണ്ടതാണ് പറഞ്ഞല്ലോ. പ്രാധാന്യമനുസരിച്ച് എന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നു. എന്റെ ഒരു വിഭൂതി അല്ലെങ്കിൽ ലോകം ഇതാണെന്നാണ്. ഞാൻ സർവപ്രാണിയുടെയും ഹൃദയശ്വരനായിരിക്കുന്നു, അവിടെയാണ് എന്നെ ധ്യാനിക്കേണ്ടത്. ആത്മസ്വരൂപത്തിൽ, സ്വസ്വരൂപത്തിലാണ് എന്നെ ധ്യാനിക്കേണ്ടത്. അപ്പോ പ്രധാനമായ തന്റെ വിഭൂതി ഇതാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞില്ലെങ്കിലോ, തദശക്തേഷു ച ഉത്തരേഷു ഭാവേഷു, ഇനി 21 തുടങ്ങി 39 വരെ പറയുന്ന ശ്ലോകങ്ങളിൽ പറയുന്ന ഭാവങ്ങളിലും നിനക്കെന്നെ അറിയാം. തദശക്തേന, തന്നെ ഹൃദയാന്തസ്ഥനായി ഹൃദയസ്ഥിതനായി ധരിക്കാൻ കഴിയാത്തവന്, ധ്യാനിക്കാൻ കഴിയാത്തവന് അതാ പറയുന്നത് തദശക്തേന. അവൻ ഉത്തരേഷു ഭാവേഷു, അതിനുവേണ്ടിയാണ് ഇനി പറയുന്നത്. ചിന്തയോഹം ചിന്തയിതും ശക്യഹ, എന്നുവെച്ചാൽ ഏതിലെല്ലാം നിന്റെ ശ്രദ്ധ പതിയുന്നുണ്ടോ അതെല്ലാം ഞാനാണ് ധരിച്ചിക്കൊള്ളുക. അതുകൊണ്ട് ആർക്ക് എവിടെ ശ്രദ്ധ വരുന്നു അദ്ദേഹത്തിൽ പറയുന്നു, ചോരായ തസ്കരായ, ചോരനായും തസ്കരനായും എല്ലാം ഈശ്വരനെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് ഇന്നതെന്നില്ല, ചിലർക്ക് ചോരനും തസ്കരനുമായിരിക്കും ശ്രദ്ധ. അപ്പൊ അവൻ ആ ഭാവത്തിൽ ധ്യാനിക്കുക. യസ്മാദ് അഹമേവ ആദിർഭൂതാനാം കാരണം, ഞാൻ തന്നെയാണ് സർവപ്രാണികൾക്കും കാരണനായിരിക്കുന്നത്. തഥാ മധ്യം ച സ്ഥിതിരന്ത പ്ലയസ്, ആദി മധ്യാന്തങ്ങളായിരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാര കാരണനായിരിക്കുന്നത് അത് ഞാൻ തന്നെയാണ്. അപ്പൊ അത് തന്റെ പരമമായ വിഭൂതിയെക്കുറിച്ച് പറഞ്ഞു. പരമാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. പക്ഷേ മനുഷ്യന് ആ രീതിയിൽ ധരിക്കാൻ കഴിയത്തില്ല. സാധാരണ അതുകൊണ്ട് വിഭിന്ന ഭാവങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെയാണ് ഈ ബഹുദേവ ആരാധന, ബഹുദൈവത ആരാധന വരും. കാരണം ഏകനായിരിക്കുന്ന ഈശ്വരനെ ഹൃദയസ്ഥിതനായിരിക്കുന്ന ഭാവത്തിൽ ആരാധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മറ്റു വിഭൂതികളെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പൊ സൂര്യനായും ചന്ദ്രനായും ഇന്ദ്രനായും എല്ലാം ആരാധിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംസ്കാരം ഉള്ളവന് വേണ്ടിയിട്ട് അതും അനുവദിച്ചു കൊടുത്തിരിക്കുന്നു, നിനക്ക് അങ്ങനെയും ധ്യാനിക്കാം. അതാണ് ബഹുദേവത ആരാധന. അതിന് പ്രമാണമായിരിക്കുന്നതും ഈ ഭാവങ്ങൾ തന്നെ. ആ രീതിയിലുമെല്ലാം നിനക്ക് ആരാധിക്കാം. ഏകനായിരിക്കുന്നതും അനേകനായിരിക്കുന്നതും ഒരു ഈശ്വരൻ തന്നെ. അത് ഏകൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല, അനേകൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ന്യൂനതയും. ഏത് രീതിയിലും ആകാം. എല്ലാം എന്താണ്? ഈശ്വര വിഭൂതികളാണ്. ഏകമായിരിക്കുന്നത് ഈശ്വരന്റെ ഒരു വിഭൂതിയാണ്, അതാണ് ആദ്യം പറഞ്ഞത്. അനേകമായിരിക്കുന്നത് ഈശ്വരന്റെ അനേക വിഭൂതികൾ. ഏത് രീതിയിലും ആകാം എന്ന് ഉപാസകനായിരിക്കുന്ന ഭക്തന് വേണ്ടി ഈ ഭാവങ്ങളെ നിർദ്ദേശിക്കുകയാണ്. ഗൂഢാകേശ, അല്ലയോ അർജുന, സർവഭൂതാശിഷ്ഠിത ആത്മാ അഹം, സർവപ്രാണികളുടെയും ആശയസ്ഥിതനായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ആത്മാവാണ് ഞാൻ. അഹം ഞാൻ ഭൂതാനാം സർവപ്രാണിയുടെയും ആദിഹി മധ്യം അന്തയവച, ആദിയും മധ്യവും അന്തവും എന്നുവെച്ചാൽ ആദി മധ്യാന്തങ്ങൾക്ക് കാരണക്കാരനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ആദി മധ്യാന്ത സ്വരൂപനായിരിക്കുന്നവൻ. ഇനി പറയും എന്താണ്? ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി, അടുത്ത് പറയും 18 മൈ സർവമിതം പ്രോതം, 7 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോ ലോകത്രയും ആവശ്യ വിഭർത്തവ്യ ഈശ്വര. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ തന്നെ. ഇങ്ങനെ പല ഭാഗത്ത് ഭാഗങ്ങളിലും തന്റെ ഈ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച ആദിത്യാനാം അഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി ഏവഞ്ച ധ്യേയോഹം. ഇനി നിനക്ക് ഈ പറയുന്ന രീതിയിലല്ല എന്നെ കാണാം, എന്നെ മനസ്സിലാക്കാം. ഇവിടെ പറയുന്ന എന്താണ്? ആദിത്യാനാം അഹം വിഷ്ണു. പുരാണപ്രസിദ്ധമായ തന്റെ ഭാവങ്ങളെ കുറിച്ച് പറയുകയാണ്. വിഭൂതികളായിട്ട് പറയാൻ എന്തെന്തെല്ലാം ഉണ്ട്. പക്ഷേ ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്. ദ്വാദശ ആദിത്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, മഹാഭാരതത്തിലും പറയുന്നുണ്ട്. അവരുടെ പേരുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞാലും നമ്മൾ തിരിച്ചറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. ആ ദ്വാദശ ആദിത്യന്മാരിൽ വിഷ്ണു എന്ന് പറയുന്ന ആദിത്യനാണ് ഞാൻ. ഇവിടെ മഹാവിഷ്ണുവിനെയല്ല പറയുന്നത്. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് മനസ്സിലാകും. കാരണം അർജുനൻ പുരാണവും ഇതിഹാസവുമൊക്കെ പഠിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. ഇവിടെ അത്രയും പറഞ്ഞാൽ മതി. അതാണ് ഇതിഹാസ പ്രസിദ്ധമായ പുരാണപ്രസിദ്ധമായ പദാർത്ഥങ്ങളെ, വസ്തുക്കളെ, അല്ലെങ്കിൽ ഭാവങ്ങളെ ഇവിടെ വിഭൂതിയായിട്ട് എടുത്ത് കാണിക്കുന്നു. അതിലെല്ലാം ശ്രദ്ധയുള്ള ഒരാൾക്ക് അതെല്ലാം വായിക്കുമ്പോൾ ഇത് പ്രസിദ്ധമാണ്, ഇത് പ്രധാനമാണെന്ന് തോന്നും. അപ്പോൾ അത് പറയുന്നു, ആ രൂപത്തിലിരിക്കുന്നത് ഞാനാണ്. നമ്മൾക്ക് അത്തരം വിഷയങ്ങളുമായിട്ട് ഒന്നും യാതൊരു പരിചയമില്ലാത്തതുകൊണ്ട് ഇതെന്താ പറയുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെടും. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട്? വിഭൂതിയായിട്ട് ഇത് ആദിത്യന്മാരിൽ വിഷ്ണു എന്തിനു പറയണം? ഏതാ ഈ ആദിത്യന്മാർ? ഇങ്ങനെയെല്ലാമുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പരിചയമില്ലാത്തവർക്ക്, പരിചയമുള്ളവർക്കല്ല, പരിചയമില്ലാത്തവർക്ക്. പരിചയമുള്ളവർക്ക് മനസ്സിലാകും ഇങ്ങനെ ദ്വാദശ ആദിത്യന്മാരുണ്ട്, അതിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് ഞാൻ തന്നെയാണ്, അതിൽ പ്രധാനി ആയിട്ട് പറയുന്നു. ധാത മിത്ര അജിയമ ശക്ര വരണ ഭഗ വിവസ്വാൻ പൂഷ സവിത തുഷ്ട വിഷ്ണു. ഇങ്ങനെ ദ്വാദശാദിത്യന്മാരുടെ പേരുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിഷ്ണു പ്രധാനിയാണ്, അതുകൊണ്ട് പറയുന്നു ആ വിഷ്ണു ആയിരിക്കുന്നത് ഞാനാണ്. ജ്യോതിഷാം രവിരംശുമാൻ പറയുന്നു. ജ്യോതിഷാം, ജ്യോതിസ്സുകളിൽ രവി പ്രകാശ പിതൃണാം അംശുമാൻ രശ്മിമാൻ പ്രകാശിപ്പിക്കുന്നവ ആണ് പ്രകാശ പിതൃണാം, മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നവ. അതിൽ രവിയാണ് ജ്യോതിസ്സുകളിൽ, അതിൽ രവിയാണ് സൂര്യൻ, അതിൽ പ്രധാനപ്പെട്ടതാണെന്ന്. ഇത് ലോകപ്രസിദ്ധമാണ്, നേരത്തെ പറഞ്ഞ ശാസ്ത്രപ്രസിദ്ധമാണ്. അതിൽ അംശുമാൻ രശ്മിമാൻ, അംശുമാനായിരിക്കുന്ന രവി അത് ഞാനാണ്. അടുത്ത് വീണ്ടും പുരാണത്തിൽ പ്രസിദ്ധമായ ഒരു കാര്യം പറയാണ്, മരീചിർനാമ മരുത മരുദേവതാഭേദാന. മരുത്തുക്കൾ എന്ന് പറയുന്ന ദേവതകളുണ്ട്, വസുക്കളുണ്ട്, മരുത്തുകളുണ്ട്, പിതൃക്കളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ദേവതകളുണ്ട്, ദേവതാ വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം പുരാണങ്ങളിൽ പറയുന്നതാണ്. അതിൽ അവിടെ പ്രധാനിയായി നേരത്തെ പറഞ്ഞ പ്രാധാന്യത പുരാണങ്ങൾ വർണ്ണിക്കുന്നതാണ് മരീചി. ആ മരീചി ആയിരിക്കുന്നതും ദേവതാഭേദാന ഞാനാണ് എന്ന് പറയുമ്പോൾ അർജുനന് മനസ്സിലാകും, നമുക്ക് മനസ്സിലാകത്തില്ല. നക്ഷത്രാണാം അഹം ശശി ചന്ദ്രമ. നക്ഷത്രങ്ങളിൽ ഞാൻ ശശിയാണ്, ചന്ദ്രനാണ്. അതും ലൗകികമാണ്, ലോകപ്രസിദ്ധമാണ്. പ്രാധാന്യമെന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നതാണ്. നക്ഷത്രങ്ങൾ വെച്ച് ശശി ചന്ദ്രമ അത് താനാണെന്ന് പറയുന്നു. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം ചിലര് വേറെ രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി അറിയാത്തതുകൊണ്ട് പറഞ്ഞില്ലാന്ന് വിചാരിക്കരുത്, പറയാൻ കൊള്ളാത്തതുകൊണ്ടാണ് പറയാത്തത്. എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരീചിർ മരുതാമസ്മി, മരുത്തുക്കൾ മരീചിയാണെന്ന് പറയുന്നു. അപ്പൊ ഈ മരുത്തുക്കൾ മരീചിയാണെന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നതാണ്, ഇതിഹാസങ്ങളിൽ പറയുന്നതാണ്. പക്ഷെ പലർക്കും അതങ്ങനെ പിടിക്കുന്നില്ല. ഗീതയെ കൂടുതൽ ശാസ്ത്രീയമാക്കണം, സയന്റിഫിക് ആക്കണം. അതുകൊണ്ട് ഈ മരീചി മരുത്തുക്കൾ മരീചിയാണെന്നൊക്കെ പറയുന്നതിന് അവർ പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കുക. കാരണം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അത് ഇന്നത്തെ സായിപ്പന്മാർ കണ്ടുപിടിച്ച എന്തോ ശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇതിനെന്തോ ന്യൂനത വരും, സായിപ്പിന്റെ അത്ര ഭഗവാൻ പുരോഗമിച്ചിട്ടില്ല എന്ന് വരും. അതുകൊണ്ട് അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ഇതൊക്കെ ചില സയൻസാണ് ഇവിടെ പറയുന്നത്. വിവരമില്ലാത്ത പഴയ സ്വാമിമാരൊക്കെ ഇതിങ്ങനെ പുരാണമെന്ന് ഇതിഹാസം എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. ചിലർ ഈ ഭാഗങ്ങളിൽ വെച്ച് ഒരുപാട് ബുദ്ധി കസരത്ത് നടത്തുന്നുണ്ട്. മരീചി എന്ന് പറഞ്ഞാൽ അതൊരു ദേവത, അത് ദേവതയൊന്നുമല്ല, അത് മനസ്സ് തന്നെയാണ്. മനസ്സിലുള്ള ചില ഭാവങ്ങളാണ്. അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങൾ. കാരണം എന്താണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് വ്യാഖ്യാന കസരത്തുകൾ നടത്തി അവരവരുടെ മനസ്സിനൊരു സമാധാനം കണ്ടെത്താൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഏത് രീതിയിലും വ്യാഖ്യാനിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം മാത്രം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഈ ശബ്ദത്തിനൊക്കെ വൈദികമായ തന്നെ പല അർത്ഥങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ ഭാഷകാരൻ ഇതിനെ ഇങ്ങനെ ദേവതാപരമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംസുമാൻ മരീചരും മരുതാം അസ്മി നക്ഷത്രാണാമഹം ശശി വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന വേദാനാം മധ്യേ സാമവേദോസ്മി. വേദങ്ങൾ വളരെ ശ്രുതിമധുരമാണ്. വേദം സാമവേദം ഇമ്പമുള്ളതാണ്, ചൊല്ലാനും കേൾക്കാനും. അതുകൊണ്ട് പറയുന്നതാണ് സാമവേദം ഗാനാത്മകമാണ്. ഗാനാത്മകം സാമത്തെക്കുറിച്ച് പറയുന്നത് ഗാനാത്മകമാണെന്ന്. ആ സാമവേദ രൂപത്തിലിരിക്കുന്ന ഞാനാണ്. ദേവാനാം രുദ്രാദിത്യാദീനാം വാസഹ ഇന്ദ്രോസ്മി. ദേവന്മാർ രുദ്രൻ ആദിത്യൻ തുടങ്ങി പല ദേവന്മാരുണ്ട്. അതിൽ ഇന്ദ്രനായിരിക്കുന്നത്, ദേവേന്ദ്രൻ ആയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അവിടെയെല്ലാം ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പ്രാധാന്യമനുസരിച്ച് പറയുന്നു. ഇന്ദ്രിയാണം ഏകാദശാനാം ചക്ഷുരാദീനാം മനഃഛാസ്മി. ഇന്ദ്രിയങ്ങളിൽ എന്താണ്? ചക്ഷുരാദികളിൽ ഞാൻ മനസ്സാണ്. അപ്പൊ ഇവിടെ ഒന്ന് പറയുന്നതും തുടർന്ന് വരുന്ന പറയുന്ന കാര്യങ്ങളും തമ്മിൽ ചില സൂക്ഷ്മമായ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ബാഹ്യമായി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നുമെങ്കിൽ, കാരണം ഇവിടെ പറയുന്നത് എന്താണോ, ഇവിടെ ഈ തരത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്, ഈ വെളിപ്പെടുത്തുന്ന ഒരു ലൗകികമായ ഭാവത്ത് നിന്നുകൊണ്ടല്ല, തികച്ചും ഒരു അലൗകികമായ ഭാവത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പൊരുത്തം ലൗകികമായ മനസ്സുകൾക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് വേദങ്ങളിൽ സമവേദമാണെന്ന് പറഞ്ഞു, അടുത്ത് ദേവന്മാരിൽ ഇന്ദ്രനാണെന്ന് പറഞ്ഞു, ഇത് രണ്ടും തമ്മിലെന്താ ബന്ധം? അങ്ങനെയൊന്നും ചോദിക്കരുത്. സങ്കല്പ വികല്പാത്മകം മനസ്സാസ്മി, സങ്കല്പ വികല്പ രൂപത്തിലുള്ള മനസ്സ് അത് ഞാനാണ്. ഭൂതാനാമസ്മി ചേതന, ഈ ഭൂതങ്ങളിൽ ചേതനയായിരിക്കുന്നത് എന്താണ്? കാര്യ കർണസംഘാതി നിത്യാഭിവ്യക്ത ബുദ്ധിവൃത്തി ചേതന. കാര്യകർണസംഘാതം എന്ന് പറയുന്ന ശരീരം, ഭൂതങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യ ശരീരം, വൃക്ഷശരീരം, പക്ഷിശരീരം, മൃഗശരീരം, ഇങ്ങനെയുള്ള ശരീരങ്ങളാണ്. ആ ശരീരങ്ങളിൽ അതിനിവിടെ പറഞ്ഞു കാര്യകരണ സംഘാതത്തിൽ നിത്യ അഭിവ്യക്ത സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിവൃത്തി ചൈതന്യം, അതാണ് ഇവിടെ ചേതന എന്ന് പറയുന്നത്. ആ ചേതനാരൂപത്തിലിരിക്കുന്ന ഞാനാണ്. നമ്മളതിനെ ജ്ഞാനം എന്ന് പറയുന്നു, അറിവെന്ന് പറയുന്നു. അറിവിന്റെ രൂപത്തിലിരിക്കുന്ന ഞാനാണ്. അപ്പൊ ഇത് പറയുന്നയാളൊരു ലഹരിയിലങ്ങ് പറയുകയാണ്, അലൗകികമായ ഒരു ലഹരി ഇത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരസ്പര ബന്ധവും അലൗകികമാണ് പറയുന്ന ഓരോ വിഷയങ്ങളുടെയും. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചെതിഞ്ഞു കയറി പരിശോധിച്ചാൽ അതെല്ലാം പിടികിട്ടത്തില്ല. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം ഭാവകശ്ചാസ്മി മേരുശിഖരിണാമഹം രുദ്രാണാം ഏകാദശാനാം ശങ്കരശ്ചാസ്മി. ഏകാദശ രുദ്രന്മാരുണ്ട്, അവരുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ഹരൻ, ബഹുരൂപൻ, ത്രംബകൻ, അപരാജിതൻ, വൃഷാകപി, ശംഭു, കപർദി, രൈവതൻ, മൃഗവ്യാധൻ, സർവൻ, കപാലി, ഇങ്ങനെ ഏകാദശ രുദ്രൻ. ഇതെല്ലാം പുരാണങ്ങളിൽ പറയുന്നതാണ്, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്നതാണ്. ഇതെല്ലാം അർജുനന് പരിചയമുള്ളവരാണ്. അവരിൽ ഞാൻ ശങ്കരനാണ്, പ്രധാനിയാണ് ആ രുദ്രന്മാരിൽ, ഏകാദശ രുദ്രന്മാരിൽ ശങ്കരൻ. യക്ഷരക്ഷസാം, യക്ഷന്മാരെ രക്ഷസുകളിൽ അവരിൽ ഞാൻ വൈശ്രവണനാണ്, വൈശ്രവണോഹം. വസൂനാം, വസുക്കളിൽ, അഷ്ടവസുക്കൾ അവരിൽ ഞാൻ പാവകനാണ്, പാവകൻ എന്നു പേരുള്ള അത് പ്രധാനിയായ വസുവാണോ. ധരഹ, ധ്രുവഹ, സോമഹ, അഹ, അനിലഹ, അനലഹ, പ്രത്യൂഷഹ, പ്രഭാസ, ഇങ്ങനെ അഷ്ടവസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റു ചില പുരാണങ്ങളിലും മറ്റു പേരുകളിലും പറയും, അവർക്ക് പല പേരുകളുണ്ട്. ഒരാൾ അങ്ങനെയുള്ള അഷ്ടവസ്തുക്കളിൽ ഞാൻ പാവകനാണ്. ഇതും അർജുനനും പരിചയമുള്ളവരാണ്. ശിഖരിണാം, ശിഖരശോഭിനാം, പർവ്വതാനാം, ശിഖരികൾ എന്ന് പറയുന്നത് എന്താണ്? ശിഖരങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന പർവ്വതങ്ങൾ ആണ് ശിഖരിണാം. ശിഖരവതാം, അഹം മേരുഹു, ഞാൻ മേരുവാണ്, അതിൽ പ്രധാനിയാണ്. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദാ സരസാമസ്മി സാഗരഃ പുരോധസാം ച രാജപുരോഹിതാനാം ച മുഖ്യം പ്രധാനം മാം വിദ്ധി ജാനീഹി. പുരോഹിതന്മാരിൽ രാജപുരോഹിതന്മാരിൽ മുഖ്യനായിരിക്കുന്നത് ആരാണ്? ഹേ പാർത്ഥ, ബൃഹസ്പതി സഹി ഇന്ദ്രസ്യ ഇതി മുഖ്യസ്യ പുരോധാഹ. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. ബൃഹത തപസ്സാലേന ബൃഹതാം പ്രതി, ബൃഹത്തായ തപസ് ചെയ്തുകൊണ്ടാണ് ബൃഹസ്പതി എന്ന് പേര് വന്നത് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ബൃഹസ്പതി സഹി ഇന്ദ്രസ്യതി മുഖ്യസ്യ പുരോധ. സേനാനീനാം സേനാപതിനാം അഹം സ്കന്ദ. സേനാപതികൾ ദേവസേനാപതി ആയതുകൊണ്ട് സ്കന്ദൻ ഞാനാണ്. സരസാം യാനി ദേവഖാദാനി സരാംസി തേഷാം സരസാം സാഗരോസ്മി ഭവാമി. സരസ്സുകളിൽ വെച്ച് ഞാൻ സാഗരമാണ്. സാഗരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മനുഷ്യനിർമ്മിതമല്ല, ദേവഖാദാനി ദൈവനിർമ്മിതമാണ്. അതുകൊണ്ടത് ആ സരസ് ഞാനാണ്, മനുഷ്യനിർമ്മിതമല്ലോ, സാഗരമാണ് ഞാൻ. അതും പുരാണപ്രസിദ്ധമാണ്, സാഗരം ദേവനിർമ്മിതമാണെന്നുള്ളത്. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാം അഹം സ്കന്ദഃ സരസാം അസ്മി സാഗരഃ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ മഹർഷീണാം ഭൃഗുരഹം. മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാണ്. ആരും ചിന്തിക്കരുത് അതേതാണ് ഞാൻ അറിയാത്ത മഹർഷി. അങ്ങനെയുണ്ട് മഹർഷി ഭൃഗു, നമ്മളറിയാത്ത മഹർഷിമാരുമുണ്ട്. പുരാണങ്ങളിൽ പ്രസിദ്ധരായ മഹർഷി അർജുനൻ അവരെ എല്ലാം അറിയാം. ഗിരാം വാചാം പദലക്ഷണാനാം ഏകം അക്ഷരം ഓങ്കാരോസ്മി. വാക്കുകളിൽ പദലക്ഷണാനാം പദരൂപത്തിലുള്ള പദങ്ങളിൽ ഏകാക്ഷരമായ പദം ഓങ്കാരം, അത് ഞാനാണ്. ഗിരാം വാക്കുകൾ ബ്രഹ്മവാചകമായിരിക്കുന്ന ഓങ്കാരം ഞാനാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ്. ജപയജ്ഞ ശ്രേഷ്ഠ തത്ര ഹിംസാദ്യഭാവ. ജപയജ്ഞത്തിന്റെ മഹത്വം എന്താണ്? അവിടെ ഹിംസാദികളില്ല, മറ്റ് യജ്ഞങ്ങളിൽ ഹിംസയും മറ്റുമുണ്ട്. അതുകൊണ്ടാണ് ജപയജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണെന്ന് പറഞ്ഞത്. മാത്രമല്ല എന്താണത്, ഇവിടെ പറയും ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നതുമാണ് മറ്റ് യജ്ഞങ്ങളെ അപേക്ഷിച്ച്. മറ്റ് യജ്ഞങ്ങളെല്ലാം സ്വർഗപ്രാപ്തിക്കാണ് ഉതകുന്നതെങ്കിൽ ജപയജ്ഞം ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നു. അതുകൊണ്ട് പറയുന്നു അത് ഞാനാണ്. സ്ഥാവരാണാം സ്ഥിതിമതാം ഹിമാലയ, സ്ഥാവരങ്ങളിൽ ഹിമാലയമാണ്. നേരത്തെ മേരുവിനെ കുറിച്ച് പറഞ്ഞു, പുരാണപ്രസിദ്ധമാണ്, ഹിമാലയം ലോകപ്രസിദ്ധമാണ്, രണ്ടിനെയും പറയുന്നു. അത് ഞാനാണ്. ഇതെല്ലാം എന്റെ വിഭൂതിയാണ്, എന്റെ വിഭിന്ന ഭാവങ്ങളാണ് എന്നാണ് പറയുന്നതിന് താല്പര്യം. അതുകൊണ്ടാണ് ഹിമവാനിയെ ആരാധിക്കുന്നത്, ഗംഗയെ ആരാധിക്കുന്നത്, സാഗരത്തെ സ്തുതിക്കുന്നതെല്ലാം ഇതെല്ലാം ഈശ്വരന്റെ തന്നെ വിഭൂതികളാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. അശ്വത്ഥ സർവവൃക്ഷാണാം, അശ്വത്ഥമാണ് സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ളത്. തേജസ്സോ വേഷ വനസ്പതി രജായത, ഇത് തേജസ്സിൽ നിന്നുണ്ടായതാണ്. ഇത് അശ്വത്ഥ സാമ്രാജ്യം വാ ഏതത് വനസ്പതിന, സർവ വനസ്പതികളുടെയും സാമ്രാജ്യമാണ് അശ്വത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ അശ്വത്ഥത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു അശ്വസ്ഥരൂപി ഭഗവാൻ വിഷ്ണു ഭഗവാൻ വിഷ്ണു അശ്വത്ഥരൂപിയാണ് എന്നും മറ്റും പറയുന്നത്. അവനാണ് അശ്വത്ഥത്തെ പൂജിക്കുന്നത്. സർവവൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അശ്വത്ഥമാണ്. ഊർധ്വ ബാഹുരഥശ്ച അശ്വത്ഥം എന്ന് പറഞ്ഞു അശ്വത്ഥത്തെ ഇനിയും വർണ്ണിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ. ദേവർഷീണാം ച നാരദ, ദേവർഷികളിൽ ഞാൻ നാരദനാണ്. ദേവായവ സന്ധ ഇഷിത്വം പ്രാപ്ത മന്ത്രദർശിത്വത്തെ ദേവർഷയ, ദേവന്മാരായിരുന്നു കൊണ്ട് തന്നെ ഇഷിത്വത്തെ പ്രാപിച്ചവർ. ദേവന്മാരെങ്ങനെയാണ് ഇഷിത്വത്തെ പ്രാപിക്കുന്നു പറയുന്നു? മന്ത്രദർശിത്വ മന്ത്രദർശികൾ തേ ദേവർഷയ, അവരാണ് ദേവർഷികളെന്ന് പറയുന്നത്. അതുപോലെ രാജർഷികളുണ്ട്, രാജാക്കന്മാരായിരുന്നു കൊണ്ട് തന്നെ മന്ത്രദ്രഷ്ടാക്കളാവുന്നവർ രാജർഷികളാണ്. ആ ദേവർഷികളിൽ ഞാൻ നാരദനാണ്. ഗന്ധർവാണ് നേരത്തെ ദേവതകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഒരു വിഭാഗമാണ് ഗന്ധർവന്മാർ. ആ ഗന്ധർവന്മാരിൽ എന്താണ്? ചിത്രരഥ നാമ ഗന്ധർവോസ്മി, ചിത്രരഥൻ എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ചിത്രരഥനെ കുറിച്ച് പറയുന്നുണ്ട്. അർജുനനുമായി കൂട്ടിമുട്ടിയതായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചിത്രരഥൻ എന്ന ഗന്ധർവനാണ് ഞാൻ. സിദ്ധാനാം ജന്മനായവ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യാതിശയം പ്രാപ്താനാം കാപിലോമിനി. സിദ്ധന്മാരെന്ന് പറയുന്നത് എന്താണോ, ജനിച്ച് തപസ് ചെയ്ത് സിദ്ധികൾ ആർജിച്ചവരെ സിദ്ധന്മാരെന്ന് പറയും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള സിദ്ധന്മാരെ കുറിച്ചല്ല പറയുന്നത്, ജന്മനാ തന്നെ, ജനനാൽ തന്നെ ധർമ്മ ജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങളോട് കൂടിയും കപിലനും മറ്റും ജനിച്ചപ്പോൾ തന്നെ അമ്മയെ ഉപദേശിച്ച് മോക്ഷധർമ്മത്തെ ഉപദേശിച്ച കപിലൻ, അവരിൽ കപിലമുനി ഞാനാണ്. അഗ്നിസ കപിലോ നാം സാംഖ്യശാസ്ത്ര പ്രവർത്തകൻ, സാംഖ്യശാസ്ത്ര പ്രവർത്തകനായ കപിലമുനിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് കപിലമുനിയെ കുറിച്ച്. അങ്ങനെയുള്ള ആ കപിലമുനി സിദ്ധന്മാരിൽ ഞാൻ ആ കപിലമുനിയാണ്. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ ഉച്ഛേ ശ്രവസമശ്വാനാം വിദ്ധി മാമമർദോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം രാണാം ച നരാധിപം ഉച്ഛേ ശ്രവസമശ്വാനാം. ഉച്ഛേ ശ്രവ നാമ അശ്വരാജ തം മാം വിദ്ധി ജാനീഹി അമൃതോദ്ഭവം അമൃതനിമിത്ത മഥനോദ്ഭവം. അമൃതനിമിത്തമായ അമൃതത്തിന് വേണ്ടിയുള്ള അമൃതമഥനം, അതിൽ നിന്നുണ്ടായ ഉച്ഛേശ്രവസ് എന്നു പേരുള്ള അശ്വം, അതിനെ അശ്വങ്ങളിൽ വച്ച് ഞാനായിട്ട് അറിയുക. അതെന്താണ് അശ്വരാജ? അത് അശ്വരാജനാണ്. ഉച്ചൈഹി ശ്രവ ശ്രവണം കീർത്തി യസ്യാസ് ഉച്ചൈശ്രവ എന്ന് പറയുന്നു. അതിന്റെ കീർത്തി വളരെ ശ്രേഷ്ഠമാണ്. അശ്വങ്ങളിൽ വെച്ച് കീർത്തി കേട്ടത് അതുകൊണ്ട് അതിന് ഉച്ചൈശ്രവസ് എന്ന് പേര് വന്നതെന്നാണ്. നമ്മളത് അമൃത കടഞ്ഞപ്പോൾ പ്രത്യക്ഷമായതാണ്. അമൃതോദ്ഭവം എന്ന് പറയുന്നത് അടുത്തതിനോടും ചേർക്കാം, ഐരാവതത്തോടും ചേർക്കാം. ഐരാവതം ഇരാവത്യാഹ പത്യം, ഇരാവതിയുടെ പുത്രനായിരിക്കുന്ന ഇരാവത്യാഹ സുതോ യസ്മാത് തസ്മാത് ഐരാവത സ്മൃത. ഇതെല്ലാം പുരാണങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. ഇരാവതിയുടെ പുത്രനാണ് ഐരാവതം. അതെന്താണ്? അതും അമൃതോദ്ഭവമാണ്. ഗജേന്ദ്രാണ ഹസ്തീശ്വരാണ. ഐരാവതത്തിന്റെ പ്രത്യേകത പറയുന്ന എന്താണ്? അത് വെളുത്തതാണ്, അതിന് നാല് കൊമ്പുണ്ട് എന്നാ പറയുന്നു. വിജേന്ദ്രാണാം ഹസ്തീശ്വരാണാം തം മാം വിധി ജനവർത്തതെ. നരാണാം മനുഷ്യാണാം, മനുഷ്യരിൽ എന്താണെന്ന് വെച്ചാൽ നരാധിപം, നരന്മാരുടെ എല്ലാം അധിപനായിരിക്കുന്ന രാജാനം മാം വിദ്ധി ജാനഹി, രാജാവ് ശക്തി ഐശ്വര്യ ബലങ്ങളോടുകൂടിയിരിക്കുന്ന രാജപുരുഷൻ അത് ഞാൻ തന്നെയാണ്. അവിടെയും എന്താണ് തേജസ്സും ബലവും വീര്യവും എല്ലാം പ്രകടമാകുന്നത് കൊണ്ടാണ് പറയുന്നത് രാജഭാവത്തിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഉച്ചൈ സർവസമശ്വാനാം വിദ്ധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധു പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ആയുധാനാമഹം വജ്രം, ആയുധങ്ങളിൽ വെച്ച് ഞാൻ വജ്രായുധമാണ്. എന്താണ് ദധി അസ്ഥി സംഭവം? ദധിജിയുടെ അസ്ഥി എടുത്താണ് വജ്രായുധത്തെ ഉണ്ടാക്കിയത്. അതിനാ പുരാണങ്ങളിൽ കഥ പ്രസിദ്ധമാണ്. ധേനുവിനാം ദുഗ്ധ്രീനാം അസ്മി കാമധു, ധേനുക്കളിൽ വച്ച് പാല് തരുന്നവയിൽ വച്ച് ഞാൻ കാമധേനുവാണ്. വസിഷ്ഠസ്യ സർവകാമാന ദുഗ്ധ്രി, വസിഷ്ഠന്റെ കാമധേനു സർവകാമങ്ങളെ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നൽകുന്നവളാണ്. സാമാന്യവ കാമധു, അല്ലെങ്കിൽ പൊതുവെ കാമധേനു എന്നും പറയാം. പ്രജന പ്രജനയിത അസ്മി കന്ദർപ്പ കാമഹ, സൃഷ്ടികർത്താവായിരിക്കുന്ന സർവത്തെയും ജനിപ്പിക്കുന്നവനായിരിക്കുന്ന കന്ദർപ്പൻ കാമൻ അത് ഞാൻ തന്നെയാണ്. സർപ്പാണാം സർപ്പഭേദാനാം അസ്മി വാസുകി സർപ്പരാജ, സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ്. സർപ്പങ്ങളെക്കുറിച്ചും നാഗങ്ങളെക്കുറിച്ചും പറയും. ഇതിന്റെ വ്യത്യാസം ഇവിടെ പറയുന്ന എന്താണ് വ്യാഖ്യാതാക്കൾ? സർപ്പ ഏക ശിരസ, ഒരു ശിരസ്സുള്ളത് സർപ്പവും, നാഗ ബഹുശിരസ, അനേക ശിരസ്സുകളുള്ളത് നാഗങ്ങളും എന്നിങ്ങനെ പറയും. അങ്ങനെ ഒരു വ്യത്യാസം പറയും. പിന്നെ വേറെന്ന് പറയുന്നുണ്ട് പത്തിയുള്ളത് പടം അതുള്ളത്, അത് നാഗം, അതില്ലാത്ത സർപ്പം, അങ്ങനെയും പറയുന്നുണ്ട്. രണ്ടിന്റെയും വ്യത്യാസം പറയുന്നു. ആ സർപ്പങ്ങളിൽ വെച്ച് എന്താണ് ഞാൻ വാസുകയാണ്. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധു പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം മരണോ യാദസാമഹം തൃണാമര്യമാചാസ്മി യമസംയമകാമഹം. അനന്ത അനന്തശ്ചാസ്മി നാഗാന പറയും. നാഗങ്ങളിൽ ഞാൻ അനന്തനാണ്. നാഗവിശേഷാണാം നാഗരാജശ്ചാസ്മി, ആ നാഗങ്ങളിൽ വെച്ച് ഞാൻ നാഗരാജനാണ്. വരണോ യാദസാമഹം, യാദസ് ജലത്തിൽ കഴിയുന്നവ, ജലവാസികൾ അതാണ് യാദസ്സുകൾ. അതിൽ ഞാൻ ആരാണ്? വരുണനാണ്. അബ്ദേവതാനാം രാജാഹം, അബ്ദേവതകളുടെ രാജാവാണ് ഞാൻ. പിതൃണാം അരിമാനാമ പിതൃരാജസ്യാസ്മി, പിതൃക്കൾ എന്ന് പറയുന്ന ഒരു ദേവതാ വിശേഷമാണ്. അവരുടെ രാജാവായിരിക്കുന്ന അരിമ അത് ഞാനാണ്, പിതൃരാജ. യമ സംയമതാം സംയമനം കുറുവതാമഹം, സംയമനം ചെയ്യുന്നവർ, നിയമനം ചെയ്യുന്നവർ, അവരിൽ ഞാൻ യമനാണ്. പുരാണ പ്രസിദ്ധനാണ് യമൻ, ആ യമനായിരിക്കുന്ന ഞാനാണ്. നിയമം ചെയ്യുന്നവർ യമനാണ്. പ്രപഞ്ചത്തിൽ നിയമം ഉണ്ടാകുന്നു യമനാണ്. കാലത്തിലൂടെ നിയമം ചെയ്യുന്നു, ഇന്നാരിന്ന സമയത്തിൻ്റെതെല്ലാം ആയിത്തീരുന്നു. അങ്ങനെ ചെയ്യുന്ന സമീപനം ചെയ്യുന്നവരിൽ ഞാൻ യമനാണ്. അനന്തശ്ചാസ്മി നാഗാനാം വരണോ യാദസാമഹം പ്രതനാമജയമാചാസ്മി യമസംയമതാമഹം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ജന്മൃഗേന്ദ്രോഹം വൈനദേയശ്ച പക്ഷിണാം പ്രഹ്ലാദോ നാമചാസ്മി ദൈത്യാനാം ദിതി വംശ്യാനാം. ദിതിയുടെ വംശത്തിൽ പറഞ്ഞ ദൈത്യന്മാര് അവരിൽ ഞാൻ പ്രഹ്ലാദനാണ്, ഭക്ത ഉത്തമനായ പ്രഹ്ലാദനായിരിക്കുന്ന ഞാനാണ്. കാലഹ കലയതാം കലനം ഗണനം കുറുവതാം ഗണന ചെയ്യുന്നവരിൽ ഞാൻ കാലനാണ്. എണ്ണപ്പെടുന്ന കാലമാണ് ഇന്നലെ ഇന്ന് നാളെ എന്ന് കലന ചെയ്യുന്നത്, എണ്ണുന്നത്. കലനം എന്ന് വെച്ചാൽ എണ്ണം. നമ്മൾ എണ്ണുന്നത് ഇന്നലെ ഇന്ന് നാളെ എന്നാണ്. അങ്ങനെ എണ്ണപ്പെടുന്നവയിൽ എണ്ണാൻ സംഖ്യയുണ്ട്. ഇവിടെ കാലരൂപിയായിരിക്കുന്നത് ഞാനാണ്. കാലം കൊണ്ടാണ് സർവത്തെയും ഗണിക്കുന്നത്. കാലഗണന, നിമിഷം എന്ന് തുടങ്ങി വരുന്ന കാലഗണന ചെയ്യുന്ന ആ കാലം അത് ഞാനാണ്. മൃഗാണാംശ മൃഗേന്ദ്രോഹം, മൃഗങ്ങളിൽ വെച്ച് ഞാൻ മൃഗേന്ദ്രനാണ്. സിംഹ വ്യാഘ്രോ വാഹം, സിംഹമെന്നോ വ്യാഘ്രമെന്നോ എല്ലാം പറയുന്നത് ഞാനാണ്. വൈനതേശ ഗരുത്മാൻ വിനതാസുത, വിനതയുടെ പുത്രനായ ഗരുഡൻ ഗരുത്മാൻ ഞാൻ, വലിച്ചിറവുള്ളവൻ. പക്ഷിനാം പദത്രിണാം, പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം പവന പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ജഷാണാം മകരശ്ചാസ്മി സ്രോതസ അസ്മി ജാഹ്നവി പവനഹ വായു പവതാം പാവയിത്രീണാം പരിശുദ്ധമാക്കുന്ന, ശുദ്ധീകരിക്കുന്നവയിൽ വെച്ച് ഞാൻ വായുവാണ്. വായു ദുർഗന്ധത്തെ എല്ലാം അടിച്ചു മാറ്റി ശുദ്ധമാക്കുന്നു. രാമശസ്ത്രഭൃതാമഹം ശസ്ത്രാണാം ധാരയിത്രീണാം ദാശരഥി രാമോഹം, ശസ്ത്രധാരികളിൽ വച്ച് ദാശരഥിയായ രാമൻ ഞാനാണ്. ദശരഥ പുത്രനായ രാമൻ ഞാനാണ്. ഇവിടെ രാമശസ്ത്രഭൃതാമഹം എന്ന് പറയുന്നത് ചിലരിവിടെ രാമനെന്നുള്ളതുകൊണ്ട് പരശുരാമൻ എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം പുരാണങ്ങളിൽ ശസ്ത്രഭൃത് ആയിട്ട് പ്രസിദ്ധനായിരിക്കുന്നത് ശ്രീരാമനല്ല, പരശുരാമനാണെന്നാണ്. കാരണം പറയുന്നത് ധനുർവേദത്തിൽ ശസ്ത്രം അമുക്തം ശസ്ത്രം ഹസ്തമുക്തം അസ്ത്രം എന്ന് വേർതിരിക്കുന്നു. യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധവേളയിൽ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ് ശസ്ത്രം, അമ്പ്. അസ്ത്രം ശസ്ത്രമല്ല, അസ്ത്രം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. ശസ്ത്രമാണെങ്കിലോ കയ്യിൽ തന്നെ ഇരിക്കുന്നത്, വാളും മറ്റും. പരശുരാമന്റെ ആയുധം എന്ന് പറയുന്ന മഴുവാണ്, അത് ശസ്ത്രമാണ്, അസ്ത്രമല്ല. രാമൻ അസ്ത്രഭൃത്താണ് ശ്രീരാമൻ, പരശുരാമൻ ശസ്ത്രഭൃത്താണ്. അവനിവിടെ ശസ്ത്രഭൃതാം ശസ്ത്രഭൃത്തുക്കളിൽ വെച്ച് മഴുവായ ആയുധം ഉപയോഗിച്ചതുകൊണ്ട് ശ്രേഷ്ഠനായ ശ്രേഷ്ഠനെന്ന് പ്രസിദ്ധനായിരിക്കുന്നത് പരശുരാമനാണ്. അതുകൊണ്ടിവിടെ രാമൻ എന്ന് പറയുന്നത് പരശുരാമനെന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെയല്ല, ഇവിടെ ശസ്ത്രമെന്ന് പറയുന്നതുകൊണ്ട് അസ്ത്രത്തെ എടുക്കാം. അസ്ത്രശസ്ത്രങ്ങളിൽ പൊതുവെ ആയുധം എന്നുള്ള അർത്ഥത്തിലാണ് ശസ്ത്രമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാമൻ ദാശരഥി തന്നെ, ദശരഥ പുത്രൻ തന്നെ, രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ അങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. ജഷാണ മകരച്ചാസ്മി മത്സ്യാദീന മകരോ നാമ ജാതി വിശേഷോഹം. മകരമത്സ്യമാണ് തിമിംഗലം. സ്രോതസാം സ്രവന്തീനാം അസ്മി ജാഹ്നവി ഗംഗ. ഒഴുകിക്കൊണ്ടിരിക്കുന്നവയിൽ സ്രോതസ്സുകളിൽ ഞാൻ ജാഹ്നവിയാണ്, ഗംഗയാണ്. പവന പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ജഷാണാം മകരച്ഛസ്മി സ്രോതസാമസ്മി ജാഹ്നവി സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദപ്രവദദാമഹം. സർഗാണാം സൃഷ്ടീനാം ആദിരന്തശ്ച മധ്യം ച അഹം ഏവ അഹം ഉത്പത്തിസ്ഥിതിലയ. സൃഷ്ടിയിലെന്താണ്? സൃഷ്ടികളിൽ ഞാൻ ആദി മധ്യാന്തമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ഉത്പത്തിസ്ഥിതിയിലായ രൂപത്തിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അവിടെ അതിന് ആണ് പ്രാധാന്യമുള്ളത്. ഭൂതാനാം ജീവാധിഷ്ഠിതാനാം ഏവ ആദിരന്തസ്ഥ ഇത്യാദ്യുക്തം ഉപക്രമേ. നേരത്തെ പറഞ്ഞു ആദിരന്തസ്ഥ എന്ന് പറഞ്ഞു നേരത്തെ. ഇഹതു സർവസൈവ സർഗമാത്ര സേവിശേഷം. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ ജീവനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. സർവത്തിന്റെയും സർവസൃഷ്ടിയുടെയും ആദിമധ്യാന്തങ്ങളായിരിക്കുന്നത് ഞാനാണ്. നേരത്തെ 10-20 പറഞ്ഞത് ജീവന്റെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്, ഇവിടെ സർവത്തിന് ഉദ്ദേശിച്ച് പറയുന്നു. അധ്യാത്മവിദ്യാ വിദ്യാന മോക്ഷാർത്ഥത്വാ പ്രധാനമസ്മി. വിദ്യകളിൽ വെച്ച് ഞാൻ അധ്യാത്മവിദ്യയാണ്. എന്തുകൊണ്ട്? മോക്ഷാർത്ഥത്വം, അത് മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. വാദോ അർത്ഥനിർണയഹേതുത്വാ പർവതദാം പ്രധാനം. വാദം ജൽപം വിദണ്ഡ എന്നിങ്ങനെ പലതരത്തിൽ ഉള്ള വാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചർച്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ചർച്ചകളിൽ വെച്ച് വാദമാണ് ഞാൻ. എന്തുകൊണ്ടത്? അർത്ഥനിർണയഹേതുത്വ അന്യനെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, തത്വനിർണയത്തിന് വേണ്ടിയുള്ളതാണ് വാദം. അത് വിജിഗീഷയോടുകൂടി ജയിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ചർച്ചയല്ല. അതുകൊണ്ട് തത്വനിർണയം വാദത്തിലാണ് വരുന്നത്. അതുകൊണ്ട് വാദത്തിന് പ്രാധാന്യം മറ്റുള്ള അപേക്ഷിച്ച് അത് ഞാനാണ്. അതഹ സോഹമസ്മി പ്രവക്തൃദ്വാരേണ വദനഭേദാദീനാമേവ വാദജൽപവിദണ്ഡാദീനാമിഹ ഗ്രഹണം പ്രവദദാം. പ്രവദദാം എന്ന് പറഞ്ഞു. അപ്പോ ചർച്ച ചെയ്യുന്നവരിൽ എന്നാണ് അതിന്റെ അർത്ഥം. ചർച്ച ചെയ്യുന്നവരിൽ ഞാൻ വാദമെന്ന് എങ്ങനെ പറയും? അപ്പോൾ അതിന്റെ താല്പര്യം എന്താണ്? ചർച്ച ചെയ്യുന്നവരിൽ അവർ ചർച്ചയ്ക്കുപയോഗിക്കുന്ന വാദം ജൽപം വിദണ്ഡം എന്നീ ഉപായങ്ങളിൽ ഞാൻ വാദമാണ്. ന്യായശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. അതിനോട് പറഞ്ഞിരിക്കുന്നു പ്രവക്തൃദ്വാരേണ പറയുന്നവരിലൂടെ അവരുടെ പറച്ചിലിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. വദനഭേദാദീനാമേവ വദനഭേദം എന്നുവെച്ചാൽ അവരുടെ പറച്ചിൽ വാദം ജൽപം വിദണ്ഡ അതിനാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. പക്ഷെ പ്രവദതാം പറയുന്നവരിൽ വെച്ചെന്ന് പറഞ്ഞെങ്കിൽ പറയുന്നവരിൽ എന്നുള്ള അർത്ഥം ഇവിടെ സ്വീകരിക്കേണ്ടത് അവരുടെ പറച്ചിൽ എന്നുള്ള അർത്ഥം സ്വീകരിക്കണം. അതിൽ വാദമാണ് ഞാൻ. അതിൽ തത്വനിർണയത്തിന് ഉതകുന്ന ചർച്ച വാദം അത് ഞാനാണ്. സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അക്ഷര അധ്യാത്മവിദ്യാ വിദ്യാനാം വാദപ്രവദദാമഹം. അങ്ങനെ ഇവിടെ തുടർന്ന് പറഞ്ഞു പോവുകയാണ് ഓരോ വിഭൂതികളെക്കുറിച്ചും. അത് ഇപ്പൊ ഗീതയിൽ രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ആത്മവിദ്യ അല്ലെങ്കിൽ ആത്മതത്വത്തെ മനസ്സിലാക്കുക. മറ്റൊന്നെന്താണ്? ഗീത ഉപദേഷ്ടാവിനെ മനസ്സിലാക്കുക, അതായത് കൃഷ്ണന് മനസ്സിലാക്കുക. അപ്പൊ കൃഷ്ണൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഇത്. അതാണ് ഗീതയുടെ പ്രത്യേകത. മറ്റ് ഉപദേശങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആ തത്വത്തെ മനസ്സിലാക്കാം, ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാം. ഗീതയിൽ അങ്ങനെയല്ല, ഉപദേശത്തെയും മനസ്സിലാക്കാം, ഉപദേഷ്ടാവിനെയും മനസ്സിലാക്കാം. ഗീതയിലെ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ അതിൽ ഉപദേശത്തെ മാത്രം ഗ്രഹിക്കുകയും ഉപദേഷ്ടാവിനെ പിടിക്കുകയും ചെയ്ത ഗീത എന്താണെന്ന് പിടിയിട്ടത്തില്ല. ഗീതയിൽ ഉപദേശത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം ഉപദേഷ്ടാവിനുമുണ്ട്. ഗീതയിൽ എന്തുമാത്രം ഭാഗങ്ങൾ ഉപദേശത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ അത്രയും ഭാഗങ്ങൾ ഉപദേഷ്ടാവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഉപദേഷ്ടാവിന് ഉള്ള പ്രത്യേകത അതാണ് ഈ വിഭൂതിയിലൂടെ വെളിപ്പെടുത്തുന്നത്. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.